ഭാഷ്യകാരം പതഞ്ജലിം പാണിനിം സൂത്രകാരം ച പ്രണദോസ്മി മുനിത്രയം. സീങ് സ്വപ്നെ, ഞിഷ്വപ്പ് ശയെ എന്ന് പറയുന്നൊരു ധാതുണ്ട്, ഉറങ്ങുക എന്നർത്ഥ ശയെ. അതിൽ നിന്നാണ് സ്വപ്നം എന്നുള്ള ശബ്ദം ഉണ്ടാകുന്നത്. അപ്പൊ സ്വപ്നത്തിന് നമ്മൾ സാധാരണ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിലെ സ്വപ്നമാണ്. പക്ഷേ നിഷ്വപ്പ് ശയെന്ന് പറയുന്നിടത്ത് സ്വപ്നം എന്ന് പറഞ്ഞാൽ ഉറക്കം തന്നെ, ഉറക്കത്തിലെ സ്വപ്നമുണ്ട്. അതുകൊണ്ട് സിംഗെന്ന് പറഞ്ഞാലും ഉറക്കമെന്ന് തന്നെ. അതിന് സ്വപ്നം കണ്ടാലും ശരി, സ്വപ്നം കണ്ടില്ലെങ്കിലും ശരി, സിംഗ് ഉറക്കം. കിടക്കുക എന്നുള്ളതിന് സംസ്കൃതത്തിൽ വേറെ വാക്കുണ്ടോ? കിടക്കുക എന്നുള്ളതിന് സംസ്കൃതത്തിൽ വേറെ വാക്കുണ്ടോ? ഇല്ലാന്ന് കേട്ടിട്ടുണ്ട്. ഉറങ്ങുക എന്നുള്ള വാക്കിന്റെ പര്യായങ്ങൾ തന്നെയാണ് കിടക്കുക എന്നുള്ളതിന് ഉപയോഗിക്കാന്ന്. ഹിന്ദിയിൽ എന്താ പറയുന്നു? ലേട്ടന, സോനായും ലേട്ടനായും വേറെ വേറെ. പണ്ട് കെ വി ദേവസാർ പറഞ്ഞിട്ട് രണ്ടും ഒരേ വാക്കേ സംസ്കൃതത്തിലുള്ളൂ. ആലോചിച്ചു നോക്കണം. ഹിന്ദിയിൽ ഞാൻ ചോദിച്ചതേ സംസ്കൃതത്തിനുള്ള ധാതുവിൽ നിന്ന്. അപ്പൊ ലീ ലി അവ ലീനം, അതിൽ നിന്ന് ഉപസർഗം ചേർക്കുമ്പോ അങ്ങനെ വരാൻ പറ്റുമോ? ചിലപ്പോ അത് ശരിയായിരിക്കും, ഞാനങ്ങനെ പരിശോധിച്ചിട്ടില്ല. ചിലപ്പോ അത് ശരിയായിരിക്കും. പൊതുവെ ഇതാ ഉപയോഗിക്കുന്നു. സിംഗ് സ്വപ്നെ, ഈകാരാന്തമാണ്, നകാരം ഇത്തായോണ്ട് സൂത്രം വരും അനന്താത്തങ്ങിത ആത്മനിയമം. അതുകൊണ്ട് ഇത് ആത്മനിയമതമാണ്. ഇതുവരെ നമ്മൾ ചർച്ചതെല്ലാം പരസ്മീപതം, ഇത് ആത്മനിയമതം. പിന്നെന്തു വരുന്നു? പരത്തിൽ എന്തോരും ആദാം ജ സീത കർത്തരി ശപ്പ് അതിപ്രവൃത്യ ശപ ലുക്ക് സീത ഇതാത്മനിവദാനം ടേരെ സി തേ. ഇവിടെ സർവദാദാർഥ്യ ഗുണം എന്തുകൊണ്ട് വരുന്നില്ല? സൂത്രം അതുകൊണ്ടിവിടെ ഗുണം വിധിക്കാൻ ഒരു സൂത്രം വന്നു. ശീങ്ങ സർവധാതുവേ ഗുണഃ ഇങ്ങിത് ചൈത്യസ്യ അപവാദ. ശീങ്ങ സർവധാതുവേ ഗുണ എന്ത് ചെയ്യുന്നു? ഗുണം വിരിക്കുന്നു. നീതിച്ചയുടെ അപവാദമാണ്. എന്നുവെച്ചാൽ നീതിച്ച നിഷേധിച്ചാൽ അവിടെ ഇത് വന്നിട്ട് ഗുണം വിരിക്കും. വിശേഷ സൂത്രമാണ്, അപവാദ സൂത്രമാണ്. അതുകൊണ്ട് ഇവിടെ നീതിച്ച നിഷേധിച്ചു. പക്ഷെ ഇവിടെ സിംഹ സർവധാതുകെ വന്നുവരുന്നു, ഗുണം വരുന്നു. ശി പരത്തില് തേ ഗുണം വന്നു. ശേ തേ ശേ തേ വരുന്നു. അടുത്ത് സി ആദാം സപ്പ് ലക്ക് ആദാം എന്നിടത്ത് എന്ത് വരുന്നു? ടിദാത്മനിപദാനം ടേരെ ശേ ആദാം സേ ആതേ. സിംഗ സർവധാതു ശേ ആദാം ഇവിടെ എന്തുകൊണ്ട് ആതോങ്ങിത വന്നില്ല? അതെന്തോ ഉണ്ടോ? എന്താണ് അതിന്റെ വൃത്തി? അതുകൂടെ വരുന്നില്ല. ഷി ഈകാരാന്ന് തോന്നുന്നു. അതുകൊണ്ട് ആതോങ്ങിത വരത്തില്ല. എന്നുവെച്ചാൽ ഇവിടെ ആത്മനിബോധത്തിലെ സൂത്രങ്ങളെല്ലാം ഓർക്കണം. എന്തുവരുന്നു? ആത്മനിയുപദേശ അനത്ത അത്ര പൂർവത്ര അകാരോ നസ്തി ശി അത്ത അത്ര ജായത്യസ്യ അത് സിംഗിന്റെ പരത്തിലുള്ള ജായുടെ സ്ഥാനത്ത് ആദേശമായി വരുന്ന അത്തിന് റുട്ട് വരും. അത്തിനൊരുട്ട് വിരിക്കുമ്പം ഏ സൂത്രം? ആദ്യം തൊട്ടകത്ത് ഇത്യനേന അതഹ പൂർവത്വേന റുട്ടീകൃത്തെ അട്ടകാരസ്യ സഞ്ജ്ഞയാമുകാരസ്യ എന്ന വൃത്തവും സിംഗ സർവധാതുകേ ഗുണ ശേരതേ ഏച്ചു ആയവായ വാത്രണ ഭൂതി കസ്മാത് അച്ഛാവാത് ശ്രീ ദാസ സൂത്രം ദാസഹസേ വൃത്തി ടിത്തോലസ്യ ദാസഹസേ ടിദാത്മനിവദനം ഗതോ അതിന്റെ ലങ്ങിന്റെ രൂപം എങ്ങനെയാണ്? ഐതാം പഴയത് കൂടെ നോക്കണം. മുമ്പോട്ട് പോകുമ്പം അവിടെ കഴിഞ്ഞ ദിവസം പറയാൻ വന്നൊരു കാര്യം വിട്ടുപോയി, പറഞ്ഞു വന്നതാണ്. അല്ല, അങ്ങ് പ്രദോഷ ബഹുവനത്തിൽ ഈ ജായാണോ ജി എന്തുവരുന്നു? ചപ്പ് ലക്ക് ഈ ജി ജോന്ത അന്തി ഇതശ്ച സംയോന്തലോപഹ അന്ന് ഈ അന്ന് ഇണോ എണ്ണ് എണ്ണ് ആടജാതി നാം വരുമോ? വികാരം വന്നു കഴിഞ്ഞാൽ എണ്ണോ എണ്ണോ വന്നു കഴിഞ്ഞാൽ ആടജാതി നാം വരും. എന്തുകൊണ്ട് ആഭീയത്വന അസിദ്ധത്വാം ആടജാതീനാം ആയൻ. ഇവിടെ ഈ എന്നിരിക്കുമ്പോ യങ് പ്രാപ്തമാകുന്നു. അജിശ്രദ്ധാതുപ്രവാം യങ് വാങ്ങു. പക്ഷെ അതിന്റെ അപവാദമായിട്ടാണ് എന്ത് വരുന്നത്? എണ്ണ വരുന്നു. അപ്പോ അജിഷ്ണു ധാതുപൂർവം എന്ന് പറയുന്ന സൂത്രം കഴിഞ്ഞിട്ടാണ് ഇണോ എണ്ണ വരുന്നു അഷ്ടാധ്യായി ആണോ? അത് കഴിഞ്ഞിട്ടാ വരുന്നു. എന്നുവെച്ചാൽ അതിന്റെ അപവാദമാണ്. ഇനി ഉത്തമക്ഷേമത്തിൽ ഈ പദത്തിനെന്തിരിക്കുന്നു? ഈ അം ചപ്പ് ലുക്ക് എന്തുവരുന്നു? ഇവിടെ ഇണോ എണ്ണ് പ്രാപ്തമാകുന്നു. പിന്നെന്ത് പ്രാപ്തമാകുന്നു? ഈ അമ്മന്തിരിക്കുമ്പോ വേറെ എന്ത് പ്രാപ്തമാകുന്നു? ഈ അമ്മന്തിരിക്കുമ്പോ ഇണോ എണ്ണിന് പ്രാപ്തമാകാം അപവാദമായതുകൊണ്ട്. പിന്നെ വേറെ ഏത് വരും? സർവധാതു അർത്ഥാദിയോ ഗുണം വരുന്നു. ഗുണം വരും ഇവിടെ. അപ്പൊ സർവധാതാർത്ഥിയോ ഗുണം വരുന്നു, ഇണോ എണ്ണം വരുന്നു. അപ്പൊ ഇവിടെ എന്ത് വരുമെന്നുള്ളതാണ്. അപ്പൊ എണ്ണ വന്നെന്നിരിക്കട്ടെ, ഈ അം ആടജാതീന ആടച്ച വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ആയ് അം. ഇതുവരെ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ബാക്കി പറയാൻ വിട്ടുപോയി. ആയം എന്ന് വരാം. അല്ലെ, ഇനി സർവധാതാർത്ഥിക ഗുണം വരട്ടെ, ഈ അമ്മന്നിരിക്കുന്നു. ഗുണം വന്നാൽ എന്ത് വരും? ഈ ഐ ആദേശം വന്നു. അയ്യം ആടജാതീന ആടശബ്ദി എടുത്തിരുന്ന വരും. ആയം രണ്ടായാലും ആയം എന്ന് വരും. ഇവിടെ ഏത് വരും? ഇവിടെ വരുന്നതാണ് മധ്യേ അപവാദന. മധ്യേ അപവാദ പൂർവാൻ വിധീൻ ബാധന്തേ ന ഉത്തര. ഒരപവാദം മധ്യത്തിൽ വന്നു കഴിഞ്ഞാൽ അത് പൂർവവിധികളെ ബാധിക്കത്തുള്ളൂ, ഉത്തരവിധികളെ ബാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ ഇണോ എണ്ണ് കഴിഞ്ഞിട്ടാണ് സർവധാതാർത്ഥാദിയോ ഗുണം വരുന്നു. അതിനു മുമ്പിലാണ് ഇയങ് വരുന്നു. എല്ലാത്തിനും ഇത് അപവാദമാണ് ഈണോ എണ്ണം. പക്ഷെ അത് മധ്യേ അപവാദ ന്യായം അനുസരിച്ച് പൂർവത്തിനെ ബാധിക്കത്തുള്ളൂ, പിന്നീട് വരുന്നതിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ എന്തുവരും? സർവധാതുവാർദ്ധാതിയോ ഗുണം വന്ന് അയ്യാദേശം ആയമെന്ന് വരും. അതിവിടെ വരുത്തുള്ളൂ. രൂപത്തിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ന്യായം എന്ന് എന്താണ് മധ്യേ മധ്യേ അപവാദ പൂർവാൻ വിധീൻ ബാധന്തേ ന ഉത്തരാണ്. അങ്ങനെ ഒരു ന്യായം അപവാദമാണ് എന്നാലും പൂർവവിധികളെ അവിടെ പിന്നെ എന്ത് ന്യായമാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കും. അപ്പൊ ഇവിടെ അടുത്ത് അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ രൂപങ്ങൾ? ശേതേ ശയാതേ ശേരതേ ശേഷേ ശയാതേ ശേദ്ധി ആ അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് എന്താണ്? ശയേ ശയെന്നല്ല ശയേ ശേവഹേ ശേമ. അപ്പൊ സർവാർത്ഥാധിപ ഗുണം എവിടെയൊക്കെ വന്നു? സിംഹ സർവധാതു ഗുണം വന്നു. സർവധാതാർത്ഥിക ഗുണം വരുന്നില്ല. എന്തുകൊണ്ട്? തനന്റെ ബാധിച്ചിട്ട് സിംഹ സർവധാതു ഗുണം വന്നു. അതെവിടെയൊക്കെ വന്നു? അവിടെ വന്നില്ലേ? ഏത് ദിവചനത്തില്? സിംഹ സർവധാതു ഗുണമെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സർവധാതുവാണ്, അതുകൊണ്ട് എല്ലായിടത്തും ഗുണം വരുന്നു. അതിന് ഏച്ചോ അയവായവ വരാത്ത എവിടെയൊക്കെ സ്ഥലങ്ങള്? എവിടെയൊക്കെ വരാത്തത്? പ്രഥമ ഏകവചനം, അവിടെയൊന്നും വന്നിട്ടില്ല. ബാക്കിയെല്ലായിടത്തും വന്നു. അപ്പൊ ലിട്ടിൽ വരുമ്പോ ശീയാണ്, ദീർഘമാണ്. അവിടെ പരത്തിൽ എന്ത് വരുന്നു? ഏ സൂത്രം വരുന്നു? ലടസ്തജ്ജയോര് ഏശിരേച്ച് എന്ത് വരുന്നു? ദിത്വം സി. ഇവിടെ ഗുണം വരുമോ? ഇവിടെ ഗുണം വരുമോ? ഗുണം വരുമോ? ആ എങ്ങനെ കിത്തായി? അപിത്ത ലിഡിച്ച എന്ത് വരുന്നു? എന്താ വിധിക്കുന്നത്? ആർദ്ധതാകും. സിംഹ സർവധാതുവെ ഗുണവിധിച്ചിരിക്കുന്നു. പക്ഷെ ആർദ്ധതാതു ഗുണം വരുമോ? സൂത്രം അസമയാതിലിട്ട് കിത്ത് വരുന്നില്ല. അപ്പോ എന്ത് വരുന്നു? സി എ ദിത്വം സി സി എ അഭ്യാസത്തിൽ ഹ്രസ്വം സി സി എ എന്നിരിക്കുമ്പോൾ ഇവിടെ എന്തുവരുന്നു? ഏ രണേകാച്ചോ അസംയോ റോസ്യ എണ്ണു വന്നു. സി സി സി സി യു എ സി സി രൂപം മനസ്സിൽ കണ്ടു ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ തൽക്കാല രൂപങ്ങൾ ഓർക്കുക, രൂപങ്ങൾ ഓർത്ത് വയ്ക്കുക. പ്രക്രിയ അനുസരിച്ച് ശബ്ദങ്ങൾ മാറ്റാൻ കഴിയില്ലെങ്കിൽ രൂപങ്ങൾ പഠിച്ചു വെച്ചാൽ ശിഷ്യ. അപ്പൊ എല്ലായിടത്തും എന്തോരും ശിശി ആതാം ടിതാത്മനേവന തേരെ ശിശി ആ തേ എന്തുവരുന്നു സൂത്രം ഏരണ്യകാശ്വാസം ശിഷ്യാതേ ശിശി ജാന്നിരിക്കുന്നിടത്ത് എന്തുവരുന്നു എന്തുവരുന്നു ശശി ഏ ഇരേ ഏരണ്യകാച്ചോ സിമുട് ഇരേ ഷി എന്ന് പറയുന്നത് അത് സേട്ടാണ് കേട്ടോ സേട്ടാണ് കാരണം എന്തുകൊണ്ട് ഊതന്തേ യൗതി വിഷ്ണു ഷീ അപ്പൊ ഇട്ട് വരും അപ്പോ ശിശി ഇട്ട് ദാസഹസേ ശിശി ഇട്ട് ദാസഹസേ എന്തുവരുന്നു ശിശി ഇട്ടെന്നിരിക്കുന്നിടത്ത് എന്തുവരും ഏരണ്യകാച്ചോ സിംഹൂർസി എന്നു ശിശി സകാരദിഷത്ത് ശിശിഷേ ശിശിഷേ അടുത്തത് ശിശി ആധേ ശിഷ്യാധേ ശിശി ദ്വേ ശിശി ദ്വേ അവിടെ എന്തുവരുന്നു എട്ട് വരും ശിശി ഈ ദ്വേ ശിശി ഈ ദ്വേ എന്നിടത്ത് എന്തുവരുന്നു അപ്പോ ഇക്കാരത്തിന് അകാരം വരുന്നു സി ശി യാ ഈ ദ്വേ അപ്പോ അവിടുത്തെ യകാരം എന്ന് പറയുന്നത് എന്തായി ഇണ് അപ്പോ ഇണാപ്പരയ ഇട്ട് ഏതായി ധമ്മന് വന്ന ഇട്ട് അതുകൊണ്ട് എന്തൊരു ധകാരത്തിന് ശിഷ്യദ്വേ ശിഷ്യദ്വേ പരത്തിനെന്തിരിക്കുന്നു എട്ടിന് എന്തുവരുന്നു സി സി എ എന്തുവരുന്നു ഏറിനേകാച്ചമി ശിഷ്യേ സി സി ഹേ എട്ട് വന്നിട്ട് എന്തുവരും എണ്ണ ശിഷി വഹേ സി സി യു ഇ യകാരം അതിനുശേഷം ഇട്ടു അപ്പൊ ശിഷ്യവഹേ ശിഷ്യവഹ വരുവ അങ്ങനെ വരുന്നു ശിഷ്യേ ശിഷ്യേ ശിഷ്യേ ശിഷ്യേ ശിഷ്യേ ശിഷ്യമഹേ എന്ന് പറയുന്നു അടുത്ത് അതിലൂടെ രൂപം മുഴുവൻ കൊടുത്തിട്ടുണ്ട് ശേഷേ ശയാദി സേദ്വേ ശയേ ശിവേ ശിവേ ശിഷ്യേ ശിഷ്യാതേ ശിഷ്യരെ അത്രേ കൊടുത്തിട്ടുള്ളു മൊത്തം അടുത്ത ശി താ സേട്ടാണ് ഇട്ട് വന്നു സി താ എന്തുവരുന്നു സർവധാർദ്ധാദിയോ ഗുണം ഗുണം വന്നാൽ സൂത്രം വന്നു താസസ്ത്യോർ ലോപഹ സൈതാസേ സൈതാസാതേ സൈതാ സൂത്രം ധിച സൈതാഹേ സൂത്രം എന്താണ് വൃത്തി സസ്യോ വരുന്നുണ്ട എങ്ങനെ വരുന്നു സ്ഥിതി സാർവധാതു ഗുണ യച്ചോയ വയ്യാദേശേ ശിത്യത്രീത്യത്രംഭവതി ശിവസർഗധാതുവേ ഗുണഃ സേ ടേ ഇതി സിദേ ആം ഏതഃ വൃത്തി ആം സ്യാത്. സേതാം സേതാം സി ആതാം ടിതാത്മനേവനം ടേരേ ആതേ ആത്മനേപദേഷു അനതഃ ൂട്ട് ആത്മനിവദേശു അനായത്തിനേന അതാദേശകൃതേ അ ഇത്യോ ഭവതി നത്വാകാരഃ തശേരതാം സി മധ്യവർഷഭവനെ സവാഭ്യം വാമോ സ്വ സി സ്വ കഥം ഭവതി ശയാധാമിതി ആമയത യകാരസ്യാണ് സി ധ്വം ടിതാത്മനി വദനം ടേരേ സവാഭ്യം വാമൗ ധ്വം സിംഹ സർവദാദേ ഗുണ സേ ധ്വം സേ ധ്വം സി ഈ കിം ഭവതി ടിതാത്മനവതാനം ടേരേ അനന്തരം ഏത ഐ സി ഐ ആടത്തുമസ്യ പിച്ച ആടശവൃദ്ധി പുനഃ ഐ ശേ ഐ ഇത്യത്ര ഏച്ചോ ഐ വായ ആടഹ പിത്വാതത്ര സർവധാതു അർദാദിയോ ഇതി ഗുണ ആടഹ പിത്വാത് സർവധാതയോ ഗുണ ശേ പ്രഥമം ടിതാത്മനിപതാനാം ടേരേരി ഏത്തു തദനന്തരം ഏത ഐതി ഐത് ആട് ഉത്തമസ്യ പിച്ചേ ആടാഗമേ ആടശ്ശേരി വൃത് പുന ഐ ശൈത്യത്ര ഗുണി അയ്യാദേശേ ശൈ ഐ ശയൈ ശി വഹിത്യത്ര അടുത്ത് മസിപ്പിച്ച് ശി ആ വഹി ഹിതാത്മനിവദനാം ടേരെ ഏത ഐ ശി ആ വഹൈത്യത്ര ശീത്യത്ര ഗുണം അയ്യാദേശം ശയാ ആടുത്തമസ്യ പിച്ച ഇത്യസ്യ ആകാരസ്യ സത്വാദ് ശയാ വഹൈ യമ ശയാമഹി യമരൂപാണി ഭവന്തി ശേതാം ശയാതാം ശേരതാം ശേഷ്വ ശയാതാം ശേദ്ധം ശയൈ ശയാവഹൈ ശയാമഹൈ അത്ര വഹൈ മഹൈ കഥം ഭവതി ഏത ഐ തിനേന ഏകാരസ്യ ഐകാരാദേശ്യ കൃതേ ശയാ ശയൈ ശയാവഹൈ ശയാമഹൈ ഇതി ഭവതി അത്ര അയാദേശ അഭാവ കുത്ര ഏച്ചോയമായ വൈത്തിനേന പ്രഥമ ഏകവചനം പ്രഥമ ബഹുവചനം മധ്യമ ഏകവചനം മധ്യമ ബഹുവചനം സർവത്ര അന്യത്ര അയാദിശ ദത്തം ശൈഷ്യത്തെ ശേതാം ശയാതാം നങ്ങി ശീത ചപ്പുലുക്ക് സിംഗ സർവധാതിയെ ശേത ലുങ് ലങ് ലുങ് ഷടുതാത അശേത നിഭവതി സി ആതാം സിംഗ സർവധാതിയെ ഗുണ ശേ ആതാം ഏച്ചോ അയവായവ ശയ്യാതാം ലുങ് ലങ് ലുങ് ഷടുതാത ലങ് അശേത അശയ്യാതാം ശേ ഇത്യസ്യ ആതാം ഇതി സ്ഥിതി ശേ ഇത്യസ്യ അയ്യാദേശേ ഏച്ചോ അയവായോ സിംഹ സർവധാതി ഗുണ അയ്യാദേശ അശയാതാം എവിടെ അശയാതാന്ന് വരത്തില്ലല്ലോ അശയാതാം രൂപചന്ദ്രിക വെട്ടിക്കളഞ്ഞിക്കാത്തൾക്കാണ് അശയാതാം നമ്മുടെ ഇത് സൂത്രമുണ്ട് പിന്നെ എന്തിനാ രൂപചന്ദ്രിക അശയാതാം എന്നെങ്ങനെ വരും വരത്തില്ല എന്തുകൊണ്ട് ശേ ആതാം എന്നിരിക്കുന്നു അവിടെ എന്തുവരും സിംഹ സർവധാതുകെ ഗുണമെന്നോ ഏ വരും ശേ അയ്യാദേശം വന്നു കഴിഞ്ഞാൽ അശയാതാം അശേ യാതാം എന്നെങ്ങനെ വരും ഒരു തരത്തിലും വരത്തില്ല തലകുത്തി നിന്നാലും വരുത്താൻ പറ്റത്തില്ല അശയാതാം എന്നേ വരും ശീയാണ് അതുകൊണ്ട് അടുത്തെന്ത് വരുന്നു സി ജ ആത്മനിവദേശാനത്ത സി ചപ്പുലക്ക് ആത്ത സി അത സിംഗോ റുട്ട് അത്ത സി സിംഹ സർവധാതി ഗുണം ശേരത ലുങ് ലങ് ലിങ് ചൊടുത്ത അശേരത അശേത അശേയാതാം അശേരത അശയാതാം അശേത നിങ്ങൾ തന്നെ എന്നെ തെറ്റിക്കുന്നു അശയാതാം അശേരത അതാണ് പറഞ്ഞു വരുമ്പോൾ തെറ്റിപ്പോ അശേത അശേയാതാം അങ്ങനെ പറയുന്ന ഒരു സുഖം പക്ഷെ എന്ത് ചെയ്യാൻ സൂത്രങ്ങൾ സമ്മതിക്കുന്നില്ല അശേത അശയാതാം അശേരത അടുത്തെന്ത് വരുന്നു ആ എല്ലായിടത്തും വരും. അതുണ്ടായിരുന്നോട്ട് ആ ശി ദാസദസേയോ, എന്നെ കൂടെ തെറ്റിക്കരുത്, ഞാനും ചേർന്ന് പറഞ്ഞു. അതുകൊണ്ട് സിംഹ സർവധാതു ഹേ ഗുണ ആ ശേ ദാസ് അശേ ധാഹ ആ ശി ആധാം സിംഹ സർവധാതുയെ ഗുണ ഏച്ചോയവായ അശയാഥാം അശയാഥാം എന്നല്ല അശേധാഹ അശയാഥാം ആ ശി ധ്വം സിംഹ സർവധാതുയെ ഗുണ അശേ ധ്വം ആ ശി എട്ട് ആ ശി എട്ട് സിംഹധർവധാതുയെ ഗുണ ആശേ ഈ അശയി ആ ശി വഹി ശപ്പു ലുക് സിംഹസർവദാദി ഗുണ അശേ വഹി അശേ മഹി എങ്ങനെ വരും? അശേത അശേയാതാമല്ല എന്നെയും തെറ്റിക്കും. അശയാതാം അശേരഥ അശേധ അശയാധാം അശേധ്വം അശ അശ അശ ഇടോ അത്ത് വരത്തില്ലേ? ഇടോ അത്ത് വരത്തില്ലേ? ലിംഗിലാ വരുന്നു. അപ്പൊ ശരിയോ? അശയി അശേ വഹി അശേ മഹി കൊടുത്തിട്ട് അശേത അശയാതാം അശേരത അപസ്വത്തി കൊടുത്തിട്ടുണ്ട്. അടുത്ത് വിധിനിങ്ങനെ വരുമ്പോ സി സീട്ട് സുട്ടുത്ത ലിംഗ സിയൂട്ട് ഇപ്പൊ വന്നുവരും. സീട്ട് സുട്ടുത്ത വരുമ്പം ലിംഗ സലഭോ അനന്തിച്ച എല്ലാ സകാരങ്ങളും പോയി. ഇവിടെ ശ്രദ്ധിക്കണം. ുട്ടിന്റെ യകാര സിത എന്നിരിക്കുന്നിടത്ത് എന്തോരം ലോപ്പോ വേർവലി യകാരം പോയി. പിന്നെ എന്താണ് ഇരിക്കുന്നത്? സി ഈ സി ഈ ഇപ്പൊ എന്തുവരുന്നു? സിംഹ സർവധാതുകയെ ഗുണ ഗുണം വരുന്നു. അയാവ അയാദേശ ഷീ ഷീ ദീർഘം ഈ ദീർഘം ത ഷീങ്ങിന് ഗുണം വന്ന് ഷേ ഈ ഷേക്ക് അയാദേശം വന്ന് ഷൈത ഷൈത ഒരു യകാരവും അതിന് പരത്തിൽ സീട്ടിന്റെ ഈകാരവും ഷൈത ഷീയുടെ ഈകാരത്തിന് ഗുണം വന്ന അയാദേശം വന്നാണ് യകാരം. സീട്ടിലെ യകാരത്തിന് ലോകം വന്നുകൊണ്ട് ഒരു യകാരം ഇവിടെയുള്ളൂ ശൈത. അടുത്തെന്ത് വരുന്നു? ശി ആതാം ഇവിടെ സീട്ട് സുട്ട് ത സീട്ടും നീ സുട്ടിലെയും തകാരം പോയി. പക്ഷെ ഈ ഇരിക്കുന്നു ഈ പരത്തിൽ ആതാം ഇരിക്കുന്നോണ്ട് യകാരത്തിന് ലോകം വരുന്നില്ല. ഈ ആതാം ശി ഈ ആതാം സിക്ക് എന്ത് വരുന്നു? സിംഹ സർവദാദി ഗുണായാദിച്ചപ്പോ ശയ്യാതാം എത്ര ഏകാരം വരുന്നു? എത്ര ഈകാരം വരുന്നു? രണ്ടോ? ഒരെണ്ണമേ ഉള്ളൂ. അത് എവിടുന്ന് വന്നത്? എവിടുന്ന് വന്നു? സിയൂട്ടിലെ സിയൂട്ടിലെ ഈകാരം രണ്ടേകാരം വന്ന ഏതൊക്കെ? ഏച്ചുവായ പ്രകാരം അയ്യാദേശം വന്ന മറ്റത് സിയൂട്ടിലെ കാരം ആതാം ശയ്യാതാം. ഷി ഝാന്നിരിക്കുമ്പോ സൂത്രമാണ് ജാക്ക് വരുന്നത്? ജസ്യരൻ വരൻ വരും. ഷി ശപ്പുലുക്ക് രൻ എന്തുവരുന്നു? ലിംഗ സിയുട്ട് സുട്ടു വരും. ഇവിടെ വരുമോ എന്നുള്ളതാണ്. വന്നാലും പോകുമെന്ന് പിന്നെ നോക്കാം. എന്തുകൊണ്ട് വരുന്നില്ല? ോഹോ തകാര തകാരങ്ങൾക്ക് ഇവരുടെ അതില്ല. ജസ്സിരന്നിരിക്കുകയാണ്. അതുകൊണ്ട് സീട്ടിന് സുട്ട് വരത്തില്ല. അപ്പൊ എന്ത് വരുന്നു? ഷീ സിയോട്ട് വന്നു, സകാരം പോയി. ഈ ഇനി നോക്കേണ്ട ഏകാരം ലോപിക്കുക എന്നുള്ളതാണ്. എങ്ങനെ? ലോപവേർവലി രാ വല്ലിപ്പെടുന്നുണ്ട, അപ്പൊ ഏകാരം ലോപിക്കും. അപ്പൊ ഈരൻ സിംഹ സർവത്തെ ഗുണ അയാദശം വന്ന ഈരൻ ഏകാരം എത്ര? ഒന്നേയോ. ഈകാരം എവിടെ നിന്ന് വന്നു? സിയൂട്ടിൽ. അപ്പൊ ശൈരൻ സിയൂട്ടിലെ ഏകാരം ലോപിച്ച് ഈകാരം സിയൂട്ടിലെ ഈകാരം ശൈരൻ ഷി പരത്തിൽ സിയൂട്ട് സുട്ട് സ്വലോപാനന്ദസ്യോ പോയി. സിയൂട്ടിലെ ടത്തെന്ന് വരുന്നു ഈയുദ്ധാന്നിരിക്കുന്നിടത്ത് വേർവലി അതൊക്കെ വന്നു പോയി. സിക്ക് എന്ത് വരുന്നു? ഗുണം അയാദേശം ശൈദാഹ. ഒരകാരമുണ്ട്, എവിടുന്ന് വന്നത്? അയ്യാദേശം. ഒരു ഈകാരം ഉണ്ട്, എവിടുത്തത്? സീട്ടിലെ ഏകാരം ലോപിച്ചു, അതാണ് ശൈതഹ. ശി ആധാം സീട്ട് സുട്ട് ത വന്നു, സകാരം ലോപിച്ചു. ഈയു ആധാം ഈയു അത സിംഹ സർവദാതി ഗുണ അയ്യാദേശ ശൈയാധാം എത്ര ഏകാരം? രണ്ട്. ഒന്ന് ഏച്ചവായോ, മറ്റൊന്ന് ശയ്യാധാം. ശീധ്വം സിയുട്ട് സിയുധ്വം യകാരസ്യ ലോപോ വേർവലിയകാര സകാരസ്യാപി ലോപഃ. ഈധ്വം ശീധ്വം സിംഹ സർവദാതി ഗുണം അയാദേശ ശൈധ്വം ശൈധ്വം അത്ര ഇട കിം ഭവതി ഇട അത് സി ആ സിയുട്ട് സകാരസ്യ ലോപഃ ശീയ സിംഹ സർവദാതി ഗുണം അയാദേശം ശയ ഈ അത്ര യകാര ദ്വയം ശയ്യ അന്തിമ ഇകാരസ്യ അകാരാദേശ ഇടോത് ശയ്യ ശീ വഹി ശീ വഹി സിയുട്ട് യകാരസ്യ കിം ഭവതി യകാരലോപ ഈ ശി ഈ സിംഹ സർവദാതു ഗുണായാദി ശൈ വഹി ശൈ മഹി രൂപാണി ശൈത ശയ്യാതാം ശൈരൻ ശൈതാഹ ശയ്യാതാം ശൈധും ശയ്യ ശൈവഹി ശൈ മഹി അസി അല്ലെങ്കിൽ ശി സിയുട്ട് സുട്ട് ത അത്രയിട്ട് ഭവതിവ സി ഇത്യസ്യ അർത്ഥധാതുത്വം കേന ലിംഗാശിഷി ആശിഷി ലിംഗോ ആശിഷിലിംഗ തിങ് ആർദ്ധാതു സഞ്ജസ്യ സീട്ട് സുട്ട് ത സി ഇത്യസ്യ സർവധാതു ആർദ്ധാദിയോ ഗുണം. ശേ സിയൊട്ട് സിയ് സകാരലോപകഥം ഭവതി ലിംഗ സർവധാതുവനന്തസ്യ സിയ് സത സ്കോ സംയോഗ്യുരന്തേച്ചനേനത്ര സംയോഗ അന്ത്യേ നാസ്തി തദവിന ഭവതി. അതഹ സി ഗുണേ അയ്യാദേശേ ഇട്ട് സകാരസി ഇട്ട് ശൈ സി സി സി യു സാഹിത്യത്ര യകാരസ്യ ലോപവിഹർവിനീത്തിനേന ലോപ ശൈശിഷ്ഠ ത്ര സകാരസ്യ ലോപോ നോതി ആർദ്ധതാതു സകാരസ്യ ഇടാഗമ സിയുട്ട യകാരസ്യ ലോപവിഹർവിനീത്തിനേന ലോപ ശി ഇത്യസ്യ ഗുണ അയ്യാദേശ ശൈ ശിഷ്ഠ അത്ര ഈകാരീട്ട ഈകാര ഇക്കാര കഥം ഭവതി ഇട്ട് ആഗമസ്യ ഇക്കാര ശൈശിഷ്ഠ ശീ സീട്ടുട്ട് സീട്ട് സുട്ട് ത ആതാം അത്ര ശി സീയുട്ടിത്യ സീട്ടി കൃതെ ഗുണേ ശായി ശീയ് അത്ര എക്കാര ലോകോ നാസ്തി കസ്മാത് ആ ശൈഷി ആ സുട്ടക സകാരം ആസ് താം ആസ് താം അത്ര സകാരസ്യ ഷത്വം ന ഭവതി. അതഃ തകാരസ്യ ഷത്വം ഷത്വം ന ഭവതി കസ്മാത് ഷകാര ഭവ ഇട്ടിക്കൃത ഗുണേ അയ്യാദേശേ സർവധാതാർത്ഥ ഗുണ അയ്യാദേശേ ശൈഷിയോപാഭാവേ ആസ്ഥാം ശൈഷീയ ആസ് താം സർവധാതാർത്ഥാദയോ ഗുണ അയ്യാദേശ സകാരസ്യ ഷത്വം ശൈഷീരൻ ഗുണേ അയാദേശേ സാഹിത്യത്ര യകാരസ്യ ലോപോ ലോപോ വ്യോർവലീത്തിന് ലോപേ കൃതേ ശൈ ഷീ സ് ഥ ഷത്വി ഷ്ടുത്വി ശൈശിഷ്ഠ സി സീട്ട് അഥാം സുട്ട് ആസ്ഥാം ആസ്ഥാം സി സീട്ട് തീയത്ര ഇട്ടിക്കൃതേ ഗുണേ ശൈ സകാരസ്യ ഷത്വി ശൈഷീയ യകാരസ്യ ലോപാഭാവേ ശൈഷീയ ആസ്ഥാം ശൈഷീ ആസ്ഥാം സി ധ്വം ഇത്ര സിയുട്ട് സിയുട്ട് ധ്വം ഇട്ട് ഗുണം അയാദേശം ശൈ ലുങ്ങി അട്ട് ശി സിച്ച് ത ഈട സിച്ച ഇട്ടിക്കൃത്തെ ആ സീത്യത്ര ഗുണേ അയ്യാദേശേ ആശായി സകാർശ ഷത്വി ആശായേഷ ത അശയിഷ്ഠ അശയിഷ്ഠ ആ ശി സ് അദാൻ സിച്ചായിട്ട് ആ ശി ഇ ഗുണെ അയ്യാദേശേ അശയിഷ് ആതാം ഗുണേ അയാദേശ അങ്ങനെ ഇവിടെയും വരണമല്ലോ, വരുമോ? അപ്പൊ വൃത്തി ഒന്നുകൂടെ നോക്കേണ്ടി വരും. അശയിഷ്യ അശൈഷ്യന്നുണ്ടല്ലോ, അവിടെ അവിടെ ടിതഹന്നില്ലേ, അപ്പൊ ഇവിടെ എന്ത് വരുന്നു? അശയിഷ്യ ശൈലാതുണ്ട്, അശയിഷ്യ എന്ന് പറയുന്നത് ആ ഉണ്ട്. അപ്പൊ പരത്തിനെന്തിരിക്കുന്നു? ഇവിടെ ആതം എങ്ങനെ വന്നു? അപ്പൊ ആതാമും ഉണ്ട്, അപ്പൊ വരേണ്ടതാണല്ലോ. അശൈഷ്യ ആതാം തിരിക്കുന്നു, ഈ വന്നു കഴിഞ്ഞാൽ ഈ താം എകാരിൽ ഉപയോഗിക്കണം. അപ്പൊ അശേഷ്യതാം എന്ന് പറഞ്ഞു, അശേഷ്യതാം അശേഷ്യന്ത അശേഷ്യതാഹ അങ്ങനെ വരുന്നു. അങ്ങനെയാണെങ്കിൽ ലട്ടിൽ എങ്ങനെയാ രൂപം വന്നത്? ലിട്ടഡ് എങ്ങനെ ലെട്ട് അവിടെ ആതാം എന്നിരിക്കുന്നില്ലേ, ആതാം അവിടെ ഉണ്ടല്ലോ. ആതാം അത് തന്നെ ലെട്ടിലകാരത്തില് എന്താണ് ഇരിക്കുന്നത്? ശയിഷ്യ ശൈഷ്യ അവിടെ പരത്തിൽ എന്തിരിക്കുന്നു? ആതാം. ഗിത്തെങ്ങനെയാവും? അല്ല ഇവിടെ എങ്ങനെ വരും? ഗിത്തെങ്ങനെയാവും? ഇത് സർവ്വധാതുമാണ്, അർദ്ധാതു. അപ്പൊ പിന്നെ എങ്ങനെ എൽറിങ്ങിൽ എങ്ങനെ വന്നു? ആതാം അവിടെ എന്താണ്? ആതാമല്ലേ, അതെങ്ങനെ ഗിത്താവും? ആതാം. അപ്പൊ ആർദ്ധാതുസ്യ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവിടെ ആർ ഇതാണല്ലോ. ശയിഷ്യ ആതാം എന്ന് പറയുന്നത് എന്താണ്? സർവധാതുവല്ലേ, സർവധാതുമാക്കി. എവിടെ? എന്തുകൊണ്ട് ആതാവ് എന്ന് പറയുന്നത് എന്താണ്? സർവധാതു അല്ലേ, സർവധാതു അഭിത്ത് ഗിത്താവ്. ഇതിനെ പറഞ്ഞത് ഗിത്തെന്ന് പറഞ്ഞത് ആ രീതിയിൽ എടുക്കാൻ പറ്റില്ല, എടുക്കാൻ പറ്റുമെന്നാണ് നിങ്ങളെല്ലാം പറയുന്നത്. അത് അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? അധ പരസ്യ ഗീതാം ആകാരസ്യ ഈയസ്യ എന്ന് പറഞ്ഞു. അവിടെ അധ പരസ്യ ആയുണ്ട് അല്ലേ, ശൈഷ്യ അധ പരസ്യ ഗീതാം ആകാരസ്യ ഗീത്തിന്റെ ആകാരമുണ്ട്. സർവധാതു അപിത് ആധാം എല്ലാ അഭിത്താണല്ലോ, ഗിത്താണ്. ഗീതാം അത്ര എടുത്തിട്ടുള്ളൂ. അങ്ങനെയാണോ? അപ്പോ അവിടെ എടുത്തില്ലേ? ലട്ട്, ലട്ടിലെടുത്തില്ലേ? ഏഥേതേ അവിടെ എന്ത് വന്നു? ഈ വന്നു. ഏഥേതേ ഈ വന്നിട്ട് ആ താം യഥാരൂപിച്ച് ഏതേതേ എന്ന് വന്നില്ലേ? ഏധിഷ്യതേ എങ്ങനെയാണ് എന്റെ രൂപം? ഏതിഷ്യതേ ഏതിഷ്യേതേ ഈ വന്നില്ലേ? ഏതിഷ്യന്തേ ഏതിഷ്യസേ അങ്ങനെ വന്നല്ലോ. അപ്പോ പിന്നെ ഡ്രിങ്ങിൽ വന്നപ്പോ അവിടെ എന്ത് വന്നു? ഐതിഷ്യത ഐതിഷ്യേതാം ഐതിഷ്യന്ത. അപ്പൊ അവിടെയും വന്നുണ്ട്. പക്ഷെ ഇവിടെ ലട്ട് വരുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ അവിടെ ശപ്പന് ലുക്ക് വന്നു. പക്ഷെ ഇവിടെ സിയ വരുമ്പോ എന്ത് വരുന്നു? അകാരാന്തമാകുന്നു. അതുകൊണ്ട് വരാം. എങ്ങനെയാ രൂപം കൊടുത്തിരിക്കുന്നത്? ലിട്ടില് ശേഷ്യതേ ശേഷ്യതേ. അപ്പൊ അവിടെ വരാം, രണ്ടിടത്തും വരാം. അതോ അങ്ങോട്ട് വരാം. അടുത്തത് വരുന്നു ഇങ് അധ്യയനെ. ധാരാളം ഉപയോഗിക്കുന്നതാണ്. ശീങ്ങും അതുപോലെ തന്നെയാണ്. ഉറക്കം എന്നുള്ള അർത്ഥത്തിലല്ല. കൃതന്ധത്തിൽ വരുമ്പോഴും ഉപസർഗങ്ങളൊന്നും ഒരുപാട് രൂപങ്ങളുണ്ട്. സംശയം ശീങ്ങിൽ നിന്നാ വരുന്നു. ഉറക്കം എന്നുള്ള അർത്ഥമല്ല സംശയം. സംശയ അങ്ങനെ ധാരാളം പ്രയോഗിക്കുന്നുണ്ട്. അത് ഉപസർഗ സം വന്നപ്പോ എന്തായി? അർത്ഥം മാറി. സംശയം ആശയം ആശയം അതിശയം വരുന്നില്ലേ എല്ലായിടത്തും? സിംഗ് ധാതുവാണ്. പക്ഷെ അർത്ഥങ്ങൾ മാറി മാറി വരും. അതിനാദ്യം പറഞ്ഞ സമാധാനം എന്താ പറഞ്ഞത്? എന്തുകൊണ്ട്? അതുകൊണ്ടാണ്. തുടക്കത്തിൽ എന്ത് പറഞ്ഞു? എന്തുകൊണ്ട്? നിഷ്വപ്പിശയെ എന്ന് പറയുന്ന ധാതു നിന്നാണ് സ്വപ്നം വരുന്നത്. അതിന് ഉറങ്ങുക എന്ന അർത്ഥം. അപ്പൊ സ്വപ്നത്തിന് ഉറങ്ങുക എന്നാണ് അർത്ഥം. ഇങ് അധ്യയനയുടെ പ്രത്യേകത എന്താണ്? ഇങ് ഇകോ അധ്യുപസർഗതോ ന വ്യഭിചരത. ഇങ് അധ്യയനെ ഇക്ക് സ്മരണ രണ്ട് ധാതുക്കൾ. ഇത് അധ്യുപസർഗം വിട്ടൊരിക്കലും നിൽക്കില്ല എന്നാണ്. എപ്പോഴും അതിന്റെ പൂർവ്വത്തിൽ അധി കാണും. ഇവിടെ ഉദാഹരണം വരുന്ന അധീതെ, അധി വിടാതെ ഇങ് മാത്രം വരത്തില്ല. അധ്യേതി സ്മരണ അർത്ഥത്തിൽ പരസ്യമാണ്. ഇത് ആത്മനിയമമാണ് ഇങ്ങേത്ത് ആയതുകൊണ്ട്. അപ്പോ ഏത് രൂപം വന്നാലും അവിടെ പൂർവ്വത്തിൽ എന്ത് വരും? അധി. അതതിന്റെ സ്വന്തമാണ്, മാറ്റാൻ പാടില്ല. അതാണ് ഇങ് ഇക്കവും ഇങ് ധാതുവും ഇക്ക് സ്മരണ എന്ന് പറയുന്ന ധാതുവും അധ്യുപസർഗത ന വ്യഭിചരത. അധ്യുപസർഗത്തിൽ നിന്ന് മാറുന്നില്ല. അപ്പോ ഈയുടെ രൂപം ചെയ്തിട്ട് അധി അതിനോട് കൂടി ചേർത്താ മതി. അതാണ് ഈ ത ഈ ത എന്തുവരുന്നു? ശപ്പ് ലുക്ക് ഈ ത ടിതാത്മനെ വധാന ടേരെ ഈ തേ അധി ഈ തേ അധി ഈ എന്നടത്ത് അപ്പൊ അധീതേ ഇതാണ്. അപ്പൊ ആദ്യം ഇതേ എന്ന് പറയും, പിന്നീട് അധിയെ കൂടിച്ചേർക്കുമ്പോൾ സവർണ തീർവം വന്നിട്ട് അധീതേ എന്ന് പറയുന്നു.